പൂവിനുള്ളിൽ പൂവിരിയും പൂക്കാലം വന്നു, പൂവിനുള്ളിൽ പൂവിരിയും പൂക്കാലം വന്നു, പ്രേമവതി നിന്നെ പോലൊരു പൂക്കാലം വന്നു, പൂവിനുള്ളിൽ പൂവിരിയും പൂക്കാലം വന്നു. സിയോനിന്റെ താഴ്വരയിൽ വന്നോ ഞാൻ, ശലോമോന്റെ പ്രേമഗീതം കേൾക്കുകയോ. പൂവിനുള്ളിൽ പൂവിരിയും പൂക്കാലം വന്നു, പ്രേമവതി നിന്നെ പോലൊരു പൂക്കാലം വന്നു, പൂവിനുള്ളിൽ പൂവിരിയും പൂക്കാലം വന്നു. പൂക്കാലം വന്നു, പൂവിനുള്ളിൽ പൂവിരിയും പൂക്കാലം.